نعبده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا സമകാലിക അന്തരീക്ഷത്തിൽ ഇത്തരമൊരു വിഷയത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് പലരും ചോദ്യം ചെയ്തേക്കാം. ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് നമ്മുടെ വിഷയത്തിന്റെ പ്രസക്തിയിലേക്ക് ചില സൂചനകൾ നൽകുന്നുണ്ട്. എങ്കിൽ പോലും നാളെ അല്ലെങ്കിൽ മറ്റന്നാള് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന അവസരത്തിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളടക്കമുള്ള സകല ആളുകളും വൈദേശിക സാമ്രാജ്യത്വത്തിനു നേരെ വിസമ്മതത്തിന്റെ കരുത്തുമായി അവർക്ക് നേരെ സമരമുറകളുമായി നീങ്ങുമ്പോൾ നിങ്ങളിപ്പോഴും പഴയ വിദഗ്ധകളും ചിഹ്നത്തുകളും ഒക്കെ പറഞ്ഞിരിക്കുകയാണോ എന്ന് കളിയാക്കാറുണ്ട്. വളരെ വിനയപൂർവം അത്തരം ആളുകളോടുകൂടെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഈ വിനീതൻ അപേക്ഷിക്കുകയാണ്. ഭയമുള്ളവരെ, സത്യവിശ്വാസികളായ അള്ളാഹുവിന്റെ അടിയാറുകളായ പടച്ച തമ്പുരാന്റെ ആളുകളായ എന്റെയും നിങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഒരുപക്ഷെ ഒരുപാട് പ്രാണങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകാം. അമേരിക്കൻ സാമ്രാജ്യത്വവും അപ്രകാരം തന്നെ നമ്മുടെ കേരളത്തിന്റെ അന്തരീക്ഷത്തിലുള്ള വർഗീയ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളും അപ്രകാരം ഒരുപാട് പ്രശ്നങ്ങൾ, എല്ലാത്തിന്റെയും പ്രസക്തി നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നില്ല. പക്ഷേ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു വിചാരം എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് വിചാരം? എന്റെ നാട് എന്ത് സംഭവിക്കുമെന്നാണോ? ഈ ലോകം ഇനി എന്ത് സംഭവിക്കുമെന്നാണോ? എന്റെ കുടുംബത്തെ കുറിച്ചാണോ ആത്യന്തികമായി ഒരാൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്? അവനവന്റെ ശരീരത്തെ കുറിച്ചാണ്. കടച്ചവനെ, എന്റെ ജീവിതം നീ തൃപ്തിപ്പെടുന്ന രൂപത്തിലാണോ? അള്ളാഹുവെ, എന്റെ മരണം നിന്റെ തൃപ്തിയോടുകൂടിയായിരിക്കുന്നു. പടച്ച തമ്പുരാനെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്റെ മുമ്പിൽ എന്നെ ഹാജരാക്കി കഴിഞ്ഞാൽ അല്ലാഹുവേ, നീ പ്രവാചകനെ അയച്ചിരുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പുലർത്തി നീ തൃപ്തിപ്പെടുന്ന ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എന്നെ നയിക്കുമോ അല്ല നരകത്തിലേക്ക് എന്നെ തള്ളിവിടുമോ? ഈ ചിന്തയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ പ്രധാനമായ ആളുകൾക്കാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി മനസ്സിലാവുക. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ചത്. അള്ളാഹു പറയുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാ, അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, ചര്യയുണ്ട്. ആർക്ക്? ലിമൻ, ഒരാൾക്ക്. ലിമം ഖാന യർജുല്ലാഹ, അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക്. അപ്പൊ പടച്ചവനെ ആഗ്രഹിക്കുന്നവർക്ക്, പടച്ചവന്റെ പ്രീതി കാംക്ഷിക്കുന്നവർക്ക് ആരിൽ മാതൃകയുണ്ട്? പ്രവാചകനിൽ മാതൃകയുണ്ട്. വലിയ ഉമ്മല്ലാഹിറ, പരലോകത്തെ പ്രതീക്ഷിക്കുന്നവർക്ക്. പടച്ചവനെ എന്റെ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടല്ലോ, ആ ലോകത്തെത്തിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം വിജയപ്രദമാക്കുന്നതിനുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർക്ക് ആരിൽ മാതൃകയുണ്ട്? പ്രവാചകനിൽ മാതൃകയുണ്ട്. വസക്കറുള്ളാഹ കസീറ, പടച്ചവനെ വല്ലാതെ ഓർക്കുന്നവർക്ക്, വളരെയധികം ഓർമ്മിക്കുന്നവർക്ക്, സ്മരിക്കുന്നവർക്കും മുത്തിനബിയിൽ മാതൃകയുണ്ട് എന്നാണ് ആയത്തിൽ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഭൂമി ലോകത്തേക്ക് വന്നത് മനുഷ്യരെങ്ങനെ ജീവിക്കണമെന്നൊക്കെ പഠിപ്പിക്കാനാണ്, എന്ത് ആചരിക്കണം, എന്ത് അനുഷ്ഠിക്കണം, എന്ത് വിശ്വസിക്കണം എന്ന് പഠിപ്പിക്കാനാണ്. സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമൽ ജവാമയെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അതിന്റെ തഴീഫായി പല രൂപത്തിലും പറഞ്ഞ കൂട്ടത്തിൽ ഒന്നുള്ളത് പ്രവാചകന്റെ അഖ്വാലുകൾ, അഫ്ആലുകൾ. ومنها അപ്രകാരം തന്നെ തക്രീറാ, പ്രവാചകന്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, മൗനാനുവാദങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് എന്ത് പഠിപ്പിച്ചു കൊടുത്തോ അവിടുത്തെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, അവിടുത്തെ അനുവാദങ്ങളിലൂടെ ആ സ്വഹാബത്തൊക്കെ മനസ്സിലാക്കിയോ അത് സുന്നത്താണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി നിറവിയായി ഒരുപാട് അർത്ഥ തലങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലും. പലപ്പോഴും ബിദഅത്തിനെ പരാമർശിക്കുമ്പോൾ അതിന്റെ ഭാഷാതലങ്ങൾ എടുത്തുകൊണ്ട് ആക്ഷേപിക്കാറുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബിദഅത്തിന്റെ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ, അല്ല നിങ്ങളുടെ പേരിന് പറകെ ഒരു മൗലവിയുണ്ടല്ലോ, അത് പുത്തൻ ആചാരമല്ല. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാത്തത്, പുതിയത്, പുതുതായി ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് ഭാഷാപരമായി അതിന്റെ അർത്ഥം. അപ്പൊ മൗലവി എന്നുള്ള പേര് ഏതെങ്കിലും സഹാബത്തോ നബിയോ ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്ന മൈക്ക് അതൊക്കെ ബിദഅത്തല്ലേ? പുത്തൻവാദം, ബിദഅത്ത് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന കൂട്ടത്തിൽ ഇതൊക്കെ തള്ളണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. അത് ലഗവിയായ അർത്ഥം, അതിന് ശറഈയായ മതപരമായ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തിസാമിലൊക്കെ പറഞ്ഞതുപോലെ ശറഈയായ മതപരമായ ആചാരം എന്നുള്ള നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃകയില്ലാത്ത പുതുതായി ഉണ്ടാക്കിയത്, ഇതാണ് സുന്നത്തിനെ പറ്റിയും ബിദഅത്തിനെ പറ്റിയും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പടച്ച തമ്പുരാനെ സ്വീകരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അവരാദ്യമായി ഇസ്ലാം കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, പടച്ചവനെ നിന്നെ റബ്ബായി, നിന്നെ ഇലാഹായി, നിന്നെ രക്ഷിതാവായി, നിന്നെ ദൈവമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് പറയുന്നതോടൊപ്പം ചേർത്ത് പറയേണ്ടത് മുഹമ്മദ റസൂലുള്ളാഹ്, നിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, ഷഹാദത്ത് ചെയ്യുന്നു. മദ്രസകളില് കുട്ടികളിങ്ങനെ പറയാറുണ്ട്, നാവ് കൊണ്ട് കൽബ് കൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. ഷഹാദത്തിന് ഒരു പക്ഷേ അതിനേക്കാൾ ഉപരിയായ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്താണത്? ഇതാ, ഞാൻ അള്ളാഹുവിനെ അംഗീകരിക്കുന്നതോടൊപ്പം അടച്ചവനെ, എന്നെ സൃഷ്ടിച്ചതും എന്നെ പരിപാലിക്കുന്നതും എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് നീയാണല്ലോ, അണ്ടകടാഹങ്ങളെ മുഴുവനും പടച്ച ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ പടച്ചതം പുരാണ മനുഷ്യരോട് ഇതാ എന്നെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ച് എന്നോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച് എന്റെ ദീനാണ് ഞാൻ പഠിപ്പിക്കുന്ന ദീനാണ് എന്റെ അടുത്ത് സ്വീകാര്യമാവുക എന്ന് പഠിപ്പിച്ചുകൊണ്ട് വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും അയച്ചപ്പോൾ എങ്ങനെ ജീവിക്കണമെന്നുള്ള കൽപ്പനകൾ ലോകത്തോട് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പ്രവാചകന്മാർ വന്നിരുന്നത്. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 40-ാമത്തെ വയസ്സിൽ വഹീ ആരംഭിക്കുന്നത് മുതൽ 40-ാമത്തെ വയസ്സിൽ ലോകത്തോട് പറയുകയാണിതാ പടച്ച തമ്പുരാനിൽ നിന്നുള്ള ദിവ്യബോധനം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതാ ദൈവം തമ്പുരാനിൽ നിന്നുള്ള ചില കൽപ്പനകൾ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞത് മുതൽ അവിടുത്തെ ജീവിതാന്ത്യം വരെ എന്തൊക്കെ ജനങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം, എന്തൊക്കെ ജനങ്ങളെ നിങ്ങൾ ആചരിക്കണം, എന്തൊക്കെ ജനങ്ങളെ നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും അവരവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം, സാക്ഷിയായിരിക്കണം. അതാണ് ഷഹാദത്തിന്റെ അർത്ഥം. ഇതാ എന്റെ ജീവിതം നോക്ക്, എന്റെ വിശ്വാസം നോക്ക്, എന്റെ ആചാരം നോക്ക്, ഇതൊക്കെ പ്രവാചകൻ കാണിച്ചു തന്നതാണെന്ന് പറയണം. അങ്ങനെ പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? ഇൻഷാല്ലാ നമ്മളൊന്ന് പരിശോധിക്കാം. ഇതാ എന്റെ ജീവിതം നോക്ക്, ഞാൻ വിശ്വസിക്കുന്നത് നോക്ക്, ഞാൻ ആചരിക്കുന്നത് നോക്ക്, ഞാൻ അനുഷ്ഠിക്കുന്നത് നോക്ക്. ഇതൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതാണ്, ഇതൊക്കെ പ്രവാചകൻ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് എന്റെ വിശ്വാസം പോയിട്ടില്ല, അതിന്റെ അപ്പുറത്തേക്ക് ഒരാചാരവും എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, അതിന്റെ അപ്പുറത്തേക്ക് ഒരനുഷ്ഠാനവും എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഇത് പറയാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കഴിയണമെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ പരിശോധിക്കണം. എങ്ങനെ പരിശോധിക്കണം? എന്താണ് സുന്നത്ത് എന്ന് പഠിക്കുവാൻ എന്നുള്ള മാർഗം. സുന്നത്തിനെ പറ്റി പറയുമ്പോൾ റസൂലിന്റെ ഹദീസ് അപ്രകാരം തന്നെ അവിടുത്തെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അനുവാദങ്ങൾക്ക് പുറമെ വേറെ ചില സുന്നത്തുകളായിട്ട് പരിഗണിക്കാറില്ല. അത് അഹ്കാമു ശറഈഇ എന്നുള്ളതാണ്, ഇസ്ലാമിന്റെ വിധികൾ. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും എന്ന് പറയാറുണ്ട്. ആ സുന്നത്തല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ റസൂലുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിശ്വസിച്ചു, എന്ത് ആചരിച്ചു, എന്ത് പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യണം? ഇന്ന് പലപ്പോഴും ആളുകൾ അവലംബിക്കാനുള്ള ഏതെങ്കിലും കിതാബുകൾ എടുത്ത് തുറന്നോക്കിയാൽ കാണോ? ഇല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് പറഞ്ഞു, തറക്തു ഫീകും അംറൈനി, ഞാനിതാ നിങ്ങളോട് ഇവിടെ പറഞ്ഞു പോയാൽ രണ്ട് കാര്യം നിങ്ങളിലേക്ക് ഉപേക്ഷിച്ചു പോകുന്നു. കിതാബല്ലാഹി വസുന്നത്ത റസൂലി, ഇതാ അള്ളാഹുവിന്റെ കിതാബ് നിങ്ങളിലേക്ക് ഏൽപ്പിച്ചു പോകുന്നു. പ്രവാചകന്റെ ചര്യ, സുന്നത്തായ ആ ഹദീസുകളും അവിടുത്തെ വാക്കുകളും പ്രവർത്തനങ്ങളും അനുവാദങ്ങളും അതടങ്ങിയിട്ടുള്ള ചര്യകളും നിങ്ങളിലേക്ക് ഉപേക്ഷിച്ചു പോകുന്നു. ഇത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴക്കൂല, ഇത് മുറുകെ പിടിക്കുന്ന കാലത്തോളം പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് നിങ്ങൾ പിഴച്ചു പോകില്ല. അങ്ങനെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ നിന്നും സഹീഹായ ഹദീസുകളിൽ നിന്നും വേണം എന്താണ് സുന്നത്തെന്ന് മനസ്സിലാക്കാൻ, എന്ത് വിശ്വസിക്കണമെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ വിശ്വാസം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വിശ്വാസത്തിൽ. ആ വിശ്വാസത്തിൽ സുന്നത്തിന് വിപരീതമായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതിന് വിപരീതമായി എന്തെങ്കിലും വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമാണ്. റസൂലുള്ള എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹിനെ പറ്റി പരിചയപ്പെടുത്തിയത്? ഇതാ ഏകനായ പടച്ചവനെന്ന് വിശ്വസിച്ചാ പോരാവരാ, അല്ല ഏകനാണെന്ന് വിശ്വസിച്ചാ പോരാവരാ, അല്ലയാണ് ലോകത്തെ പടച്ചതെന്ന് വിശ്വസിച്ചാ പോരാവരാ, അല്ലയാണെല്ലാം നൽകുന്നതെന്ന് വിശ്വസിച്ചാൽ പോരാ. ഇതൊക്കെ മക്കയിലെ മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെ വിശ്വസിക്കുന്നതോടൊപ്പം സകലവിധ ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും അല്ലാഹുവിന് മാത്രം അർപ്പിക്കണം. ഇത് യഥാർത്ഥ തൗഹീദി വിശ്വാസത്തിലുള്ള പ്രവാചക മാതൃകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമ്മൾ സുന്നത്തിനെ പരിശോധിക്കുമ്പോൾ ഒരുപാട് ഹദീസുകൾ കാണുന്നു, ജനങ്ങളുടെക്കിടയിൽ ഒരുപാട് ഹദീസുകൾ. ഈ ഹദീസുകളൊക്കെ ഒന്നുകിൽ ഉസൂലുൽ ഹദീസ് വെച്ച് പരിശോധിച്ചു നോക്കുമ്പോൾ സഹീഹായിരിക്കും, വഈഫായിരിക്കും, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇവിടെ നാം പരിശോധിക്കുന്നത് വ്യക്തമായ സഹീഹായ ഹദീസുകൾ മാത്രമാണ്. കാരണം എന്താണ്? കാരണം എന്താണ്? ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പടച്ചവരിൽ നിന്ന് കൂലി കിട്ടാനാണ്. അല്ലെ, ആരെയും നമ്മൾ ആക്ഷേപിക്കുന്നില്ല. ഒരുപാട് ആളുകൾ ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട്. എത്രയോ സ്വലാത്തുകൾ നമുക്കിടയിലുണ്ട്, പ്രാർത്ഥനകൾ നമുക്കിടയിലുണ്ട്. പടച്ചവനെ പറ്റി വിശ്വസിക്കുമ്പോൾ തന്നെ മഹാന്മാരായ ഔലിയാക്കന്മാരെ അമ്പിയാക്കന്മാരെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഈ വിശ്വാസങ്ങളൊക്കെ അവർ വെച്ച് പുലർത്തുന്നത് കേവലമായ വിശ്വാസം കൊണ്ടല്ല, പരലോകത്ത് കൂലി കിട്ടും നല്ലതാണ് എന്നുള്ള ചിന്തയിലാണ്. അപ്പൊ നല്ലതാണ് എന്ന് തീരുമാനിക്കണമെങ്കിൽ മുത്തുനബി കാണിച്ചു തരണം, സഹാബത്തിന്റെ ശരീരം അതുണ്ടാവണം. കാരണം അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായി റാഷിദീന മഹ്ദിയേ, ഇതാ എന്റെ സുന്നത്ത് മാത്രമല്ല എന്റെ ശരിയായി പിന്തുടർന്ന ഖുലഫാഉ റാഷിദീങ്ങളുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് അത് വെടിച്ചു പിടിക്കുക എന്നുള്ള ഹദീസ് സൂചിപ്പിക്കുന്നത് പ്രവാചകൻ ഒന്ന് കാണിച്ചു തന്നാൽ, സഹാബത്ത് ഒന്ന് കാണിച്ചു തന്നാൽ, ആ കാണിച്ചു തന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനപ്പുറത്തേക്ക് പോകരുത്, അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചിന്ത പോയാൽ അത് വിരകത്തായി കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിശ്വാസത്തിൽ അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, എല്ലാം പരിപാലിക്കുന്നത്, എല്ലാം നൽകുന്നത് എന്നൊക്കെ മക്കയിലെ മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്നു. പക്ഷേ അവരുടെ വിശ്വാസങ്ങൾ പലപ്പോഴും തൗഹീദിന് വിപരീതമായി, പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്ത ആ വിശ്വാസങ്ങൾക്ക് വിപരീതമായി മറ്റു ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. എന്താതെ ഇല്ല, പടച്ചവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മഹാന്മാരെ ഇടയാളനായി നിർത്താം, അത് തൗഹീദുമായി ബന്ധപ്പെടുന്ന വിഷയം. പക്ഷേ വിശ്വാസപരമായി ആളുകൾ ഇന്ന് വെച്ച് പുലർത്തുന്ന ബിദഅഇ ചിന്താഗതി, പലപ്പോഴും വിദേശത്തുകാരാരാ മുജാഹിദീങ്ങളാ, പുത്തംവാദികളാരാ മുജാഹിദീങ്ങളാണ് പറയാറുള്ളത്. പക്ഷേ ബിദഅഇ ചിന്താഗതികളെ പരിചയപ്പെടുത്തുമ്പോ ഇതാ പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന വിശ്വാസത്തിനപ്പുറത്താണ് നമ്മുടെ വിശ്വാസം. ഏതില്? മഹാന്മാരെ ബഹുമാനിക്കുന്നതിൽ. അവരെ ബഹുമാനിക്കുന്നതിൽ എന്താ വിശ്വാസം? അവർ നമ്മളെ പടച്ചവനിലേക്ക് അടുപ്പിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധികളുടെ വാദമായി എടുത്തുകൊടുത്ത ചില പരാമർശങ്ങളുണ്ട്. അതിലൊന്നെന്താണെന്നറിയാമോ? നഅബുദുഹും ഇല്ലാലി യുഖല്ലിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ പടച്ചവനിൽ വിശ്വസിക്കുന്നുണ്ട്. മുത്തുനബിന്റെ ഉപ്പാന്റെ പേര് പോലും അബ്ദുള്ള എന്നായിരുന്നു. മുത്തുനബിയുടെ നാട്ടുകാരും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. എന്നിട്ട് അവര് പറയാ, ഞങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസം. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അവർക്ക് പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും അർപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്നും ചിലർ ഈ ഇടകൈ ചിന്താഗതികളുണ്ട്. വിശുദ്ധ ഖുർആനെ അള്ളാഹു പരിചയപ്പെടുത്തുന്ന ആ ചിന്താഗതി മുഖ്യനിന് യോജിച്ചതല്ല. എന്ന സൂറത്ത് സുമറിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുമ്പോ അത് സത്യനിഷേധികളുടെ വാദമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, മുഅ്മിനീങ്ങളുടെ വാദമല്ല എന്ന്. മാത്രമല്ല മുത്തുനബി പഠിപ്പിച്ചെടുത്തു അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കടുപ്പിക്കുവാൻ ആളെ വേണ്ട, അള്ളാഹുവിൽ അങ്ങനെയുള്ള വിശ്വാസം നിങ്ങളിൽ പാടില്ല. കാരണം ഞാനവന്റെ ശ്വാസനാളത്തേക്കാൾ അടുത്താണെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ കടുപ്പിക്കാൻ മറ്റൊരാൾ വേണ്ട, ആ ചിന്താഗതി തെറ്റാണ്, അത് സുന്നത്തിന് വിപരീതമാണ്. സഹാബത്തോട് മനസ്സിലാക്കിയിരുന്നു ആ ചിന്താഗതി മാറ്റിയപ്പോ ഒരു സുന്നത്ത് അവരിൽ നിലവുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഓരോ സുന്നത്തും റസൂലുള്ള പൂർത്തിയാക്കുന്തോറും പരിപൂർണ മുഅ്മിനീങ്ങളായി വന്ന സഹാബത്തിൽ നിന്ന് ഇന്ന് നമ്മളുടെ ഇടയിലുള്ള വിശ്വാസങ്ങൾ വരുന്നത് ആ വിശ്വാസം ഒന്ന് മാറ്റിക്കൊണ്ടാണ്. ഒരു നിറഞ്ഞ ഗ്ലാസ് പോലെയാണ് സുന്നത്തിനെ പരിചയപ്പെടുത്തുന്നത്. ആ ഗ്ലാസിന്റെ പ്രത്യേകത എന്താ? ഒരു നിറഞ്ഞ ഗ്ലാസിൽ മറ്റൊരു വസ്തു വന്നു ചേർന്നാൽ ഉള്ളത് അങ്ങോട്ട് പുറത്തു പോകും. അപ്രകാരമാണ് സുന്നത്ത്. പ്രവാചകന്റെ ജീവിതത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതങ്ങ് പുറത്തു പോകുമ്പോഴാണ് മറ്റൊരാളെ കയറിക്കൂട. ഇവിടെ അള്ളാഹുവിനെ കടുപ്പിക്കണ്ട എന്നുള്ള വിശ്വാസത്തിൽ അടുപ്പിക്കാൻ ആള് വേണമെന്നുള്ള പുതിയ വിശ്വാസം വന്നു. ഇത് സുന്നത്തിന് വിപരീതമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസം ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണെന്താ, പലപ്പോഴും വിദഅഇ ചിന്താഗതികൾ കടന്നു വരുന്നത് മുസ്ലിം സമൂഹത്തിനിടയിൽ വിശുദ്ധ ഖുർആനിന്റെ സ്വാധീനം കുറഞ്ഞപ്പോഴാണ്. റസൂലുള്ളയുടെ സുന്നത്ത് എന്താണ്, സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഖുർആനായിരുന്നു എന്ന് ആയിഷ ബീവി മറുപടി പറഞ്ഞത്. ആ ഖുർആൻ ജനങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? ഖുർആനിനെ യാതൊരു വരെയും വെച്ചില്ല. 1400 വർഷങ്ങൾ കഴിഞ്ഞുപോയില്ലേ, ആ ഖുർആൻ എന്റെ മാർഗദർശക ഗ്രന്ഥമാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ ഖുർആനിന്റെ രണ്ടാം അധ്യായത്തിൽ അള്ളാഹു പറയുന്നു, ഇത് സന്മാർഗ ദർശക ഗ്രന്ഥമാണ്, ഒരു സംശയവും വേണ്ട. അങ്ങനെ പറയുന്ന ഖുർആനിലുള്ള വിശ്വാസങ്ങൾക്ക് വിപരീതമായി ആളുകളിൽ പല വിധേയ ചിന്താഗതികളും കടന്നു വരാൻ കാരണം ഖുർആനിനെ മാറ്റി നിർത്തി. എങ്ങനെ മാറ്റി നിർത്തി? പണ്ട് കാലത്തൊന്നും ഖുർആൻ പഠിക്കാൻ പാടില്ലായിരുന്നു. പണ്ടൊക്കെ നമുക്കൊക്കെ അറിയാം, ഇവിടെയൊക്കെ പ്രായമുള്ള ആളുകളാണ് ഇതിന് മുമ്പിൽ ഇരിക്കുന്നത്. ഖുർആൻ ഇന്നും നമുക്കൊക്കെ അറിയാലോ, നമ്മളൊക്കെ കബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമ്മളോടൊക്കെ ചോദിക്കുന്ന ചോദ്യം, നിന്റെ ഇമാമാരാണെന്ന്. തൽക്കീനിലെ ഉസ്താദ്മാരത് ഇങ്ങനെ പറഞ്ഞു തരുമോ, നിന്റെ ഇമാമാരാ, ആരാ നിന്റെ ഇമാം? ഇമാം എന്നല്ല, എന്താ പിന്തുടരപ്പെടുന്ന ആൾ. രാജാക്കൽ മലക്കാനി കരീമാനി, മാന്യന്മാരായ രണ്ട് മലക്കുകൾ നിന്റെ അടുത്തേക്ക് വരും, നിന്റെ ഇമാം ആരാണെന്ന് ചോദിച്ചു. അപ്പൊ നീ പറയണം, എന്റെ ഇമാം ഖുർആനാണ്. ഷാഫി ഇമാം എന്നല്ല, പള്ളിയുടെ ഇമാമാണ് എന്നല്ല, എന്റെ ഇമാം ഖുർആനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുനിയാവ് ജീവിതത്തിൽ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് കബറിൽ വെച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പടച്ചറബേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഖുർആനനുസരിച്ചായിരുന്നു ജീവിച്ചത് എന്ന് പറയാൻ സാധിക്കും? നമ്മൾ ആലോചിക്കണം. ഇപ്പോഴാണ് പരിഭാഷകൾ ഇറങ്ങാൻ തുടങ്ങിയത്. മുജാഹിദീങ്ങൾ പണ്ട് പരിഭാഷയ്ക്ക് വേണ്ടി വാദിച്ചപ്പോ ഹറാമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരുപാട് പരിഭാഷകൾ നിലവിലുണ്ട്. സമസ്തയുടെ ഒരുപാട് ആളുകൾ പരിഭാഷ ഇറക്കിയിട്ടുണ്ട് അല്ലേ? ടി കെ അബ്ദുൽ മുസ്ലിയാർ, കോഴിക്കോട് വലിയ കാലി, പൊന്നാനി മുസ്ലിം വിതങ്ങള്, അതേപോലെ തന്നെ കെ വി കുറ്റിനാട്, ഇവരൊക്കെ പരിഭാഷകൾ ഇറക്കിയിട്ടുണ്ട്. അൽഹംദുലില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രിയമുള്ളവരെ അത് വാങ്ങിക്കൊണ്ടുപോയി ഷെൽഫിൽ വെക്കുകയല്ല, നാം അതിന്റെ ആശയാദർശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അപ്പൊ നമുക്ക് കാണാം, നമ്മളിൽ സ്വാധീനം ചെലുത്തിയ ഒരുപാട് മാലകളും മൗലികകളും ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിലേക്ക് വിദഗ്ധാണെന്നതിന് പുറമെ ഒരുപാട് വിദഗ്ധ വിശ്വാസങ്ങളും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാ? പണ്ട് കാലത്ത് എന്റെയൊക്കെ ഉമ്മ ഇവിടെ കൊണ്ടോന്നറിയില്ല, പലപ്പോഴും മാല മൗലികകളെ പറ്റി പറയുമ്പോൾ പറയും, മൗലവി അതൊക്കെ പറയാൻ നിർത്തിയിരുന്നു, അതൊക്കെ പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ആധുനികമായ ഒരുപാട് കാര്യങ്ങൾ വിഷയം ചർച്ച ചെയ്യാനുണ്ട്. ശരിയാണ്, എല്ലാം ചർച്ച ചെയ്യണം, പക്ഷെ ഇതും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന്നും സ്വാധീനമുണ്ട് എന്ന അനുഭവങ്ങൾ സാക്ഷിയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഒന്നര വർഷമായിട്ടുള്ളൂ, മുജാഹിദ് വേദികളിലേക്ക് വന്നിട്ട്. അതിനു മുമ്പ് ഉറച്ചു വിശ്വസിച്ചിരുന്നത് യഥാർത്ഥ സുന്നത്തു ജമാഅത്ത്, യഥാർത്ഥ പുത്തൻവാദികള്, വിജയികള്, അത് മുജാഹിദുകൾ എന്നായിരുന്നു. പക്ഷേ അന്ന് ഞാൻ പാടിയിരുന്ന മാലകളും മൗലികകളും ജനങ്ങളിലുള്ള സ്വാധീനം ഖുർആനിനെ വിപരീതമായ വിശ്വാസം വെച്ച് പുലർത്തുന്നതായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം എന്താ? ഖുർആനിൽ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ആറാമധ്യായ സൂറത്തുലനാം 50-ാമത് ആയത്തില് അള്ളാഹു അവന്റെ പ്രവാചകരെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാ വിശ്വസിക്കേണ്ടത്? നബിയെ ലോകത്തോട് പറഞ്ഞു കൊടുക്കണം, ഈ ലോകത്തോട് വിളിച്ചു പറയണ നബിയെ, എന്റെ അടുത്ത് അള്ളാഹുവിന്റെ ഖസനാവുകളൊന്നുമില്ല, അദൃശ്യമായ ഒരു കാര്യവും ഞാൻ അറിയില്ല, വല അക്കൂലിലൊക്കും ഇന്നീ മലക്ക്, ഞാനൊരു മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല. ഖുർആനിലെ 5-ാമത്തായത്താണിത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യമായ ഒരു കാര്യവും അറിയില്ല എന്നാണ് ഈ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൽ പറയുന്നത്. പക്ഷേ ഈ ഖുർആൻ മാറ്റി നിർത്തിയിട്ട് മാലകളും മൗലികകളും ഓതിയിരുന്ന നമ്മുടെ സമൂഹത്തില് എന്ത് വിശ്വാസമാണെന്ന് അറിയാൻ, നബി മാത്രമല്ല എല്ലാവരും എല്ലാം അറിയുമെന്നാണ്. ഈ ഉള്ളവൻ ഉള്ളാളത്തെ ഉറൂസിന് പോയപ്പോ അവിടെ വെച്ച് ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു പണ്ഡിതൻ പ്രധാനമായി പറഞ്ഞത് ഇന്നും എന്റെ മനസ്സിലുള്ളത്, നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും സലാത്ത് ചെല്ലുന്നതൊക്കെ മദീനയിൽ നിന്ന് മുത്തുനബി അറിയുമെന്നുള്ളതാണ്. പക്ഷെ ആ ചിന്താഗതി, ആ വിശ്വാസം, അത് പ്രവാചകതയ്ക്ക് വിപരീതമാണ്. കാരണം ഇത് പലപ്പോഴും ആളുകൾ മൈദി ശേഷനെ പറ്റിയും മല മഹാന്മാരെ പറ്റിയും വിശ്വസിക്കുന്നുണ്ട്. കുപ്പിയ ലത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൈഭാഗമെന്നോ ഒരു ബേക്കറിയിൽ വെച്ച സാധനം എത്ര കൃത്യമായി നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ഹൃദയത്തിന്റെ വിചാര വിചാരങ്ങൾ അറിയാൻ ബാഗ്ദാദിൽ കിടക്കുന്ന ഷെയ്ഖ് ജീലാനിക്കറിയുമെന്ന് മാലകളിൽ പറയുന്നുണ്ട്. പക്ഷെ ഖുർആൻ പറയുന്നത് അള്ളാഹന്റെ പ്രവാചകന് പോലും അദൃശ്യമായ ഒരു കാര്യവും അറിയില്ലെന്ന് വിശ്വസിക്കണം. ആ ചിന്താഗതിയുണ്ടല്ലോ, മഹാന്മാരെ മുഴുവനും എല്ലാം അറിയുമെന്നുള്ളത്, അത് പ്രവാചകൻ പഠിപ്പിച്ചതെന്ന ചിഹ്നത്തിന് വിപരീതമാണ്. അത് പുത്തൻ ചിന്താഗതിയാണ്, അത് ഖുർആനിന് വിപരീതമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പോലും ഒരുപാട് സംഭവങ്ങളിൽ അദൃശ്യമറിയാതെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊക്കെ ഈ വിശ്വാസം വെച്ച് പുലർത്തുമ്പോൾ നബിന്റെ ചര്യ പഠിക്കാൻ ശ്രമിക്കുന്നില്ല പലപ്പോഴും ആളുകൾ. ഇന്ന് ഞാൻ ഈ വയനാട്ടിൽ നിന്നിട്ട് വരുമ്പോൾ 3 മണിക്കൂറോളം യാത്ര ചെയ്യണം. എന്റെ മഹല്ല് തൊട്ടപ്പുറത്തെ മഹലിന്റെ സെക്രട്ടറി എന്റെ കൂടെ ഉണ്ടായിരുന്നു. കുറെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഭൗതികമായി ഒരുപാട് മുന്നോട്ട് പോയി, പക്ഷേ 5-ാം ക്ലാസ് 6-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് എവിടെ നമുക്ക് വിദ്യാഭ്യാസം നേടുവാൻ, മതവിദ്യാഭ്യാസം നേടുവാൻ അവസരം? വെള്ളിയാഴ്ച പള്ളികളിൽ അറബി എടുത്ത് ഇങ്ങനെ വായിക്കാം. വർഷാവർഷം ആളുകൾ സദസ് സംഘടിപ്പിക്കുമ്പോ ലേലങ്ങളും മറ്റുമായി അങ്ങനെയും പോവാൻ, പിന്നെ കുറെ കിച്ചപ്പാട്ട്, ആ പാട്ട് ഈ പാട്ട് എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ രസിപ്പിച്ച് കഥാപ്രസംഗങ്ങളിൽ പോവാൻ, എവിടെ കൃത്യമായി പ്രവാചകന്റെ ചിഹ്നത്ത് പഠിക്കാൻ സമയം? ഇതൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം സമ്മതിച്ചു, ശരിയാണ്. പ്രിയമുള്ളവരെ, മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദൃശ്യമറിഞ്ഞിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഖുർആൻ പഠിക്കുമ്പോ അൽകൗഫിന്റെ അവതരണ പശ്ചാത്തലം സബബുൽ നുസൂലിൽ മഹാന്മാരായ മുഫസ്സിറീങ്ങൾ എഴുതിയ ആ കാര്യം അങ്ങനെ തന്നെ പൊന്നാനി മഖ്ദൂമി തങ്ങള് അദ്ദേഹത്തിന്റെ പരിഭാഷയുടെ 2-ാം വാല്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ മലയാളത്തിൽ വായിക്കാം, എന്താണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറച്ച് ആളുകൾ വന്നു, എന്നിട്ട് ചോദിച്ചു, യാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ പ്രവാചകരെ, മുത്തുനബിയെ നിങ്ങൾ മുത്തുനബിയാണ് എന്ന്, അല്ല ജൂതന്മാരാ വന്നതോ? സഹാബികളല്ല, സഹാബികൾ വന്ന് പറച്ചിൽ ചെയ്തിട്ടുണ്ട്. ജൂതന്മാർ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നീ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞിരണം. എന്തൊക്കെയാത്? 1, അൽകഹഫിന്റെ സംഭവം പറഞ്ഞിരണം. 2, ദുൽഖർനൈനിനെ കുറിച്ച് പറഞ്ഞിരണം. 3, വഹി റോഹിനെ കുറിച്ച് പറഞ്ഞിരണം. ഈ 3 കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ച് വന്ന ജൂതന്മാരുണ്ട്. റസൂലുള്ള എന്ത് പറയണമായിരുന്നു? നമ്മുടെ വിശ്വാസ പ്രകാരം എല്ലാം അറിയുന്ന പ്രവാചകനായിരുന്നുവെങ്കിൽ ഇതാ ഇന്നതാണ് ഗുഹാവാസികളുടെ കഥ എന്ന് പറഞ്ഞ് പറഞ്ഞുകൊടുക്കണമായിരുന്നു. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, അഭിതൃക്കുന്നതാ, ഞാൻ നാളെ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആളുകൾ വന്ന് ജൂതന്മാര് വന്നിട്ട് ചോദിച്ചുവല്ല, മുഹമ്മദെ ഈ കഥ പറഞ്ഞോണ്ടാ, നീ നബിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ കഥ പറഞ്ഞുതരണം എന്ന് പറഞ്ഞു. 2-ാമത്തെ ദിവസം ആളുകൾ മറങ്ങിപ്പോയി, പറയാൻ കഴിഞ്ഞില്ല, നാളെ എന്ന് പറഞ്ഞു, നാളെ പറഞ്ഞുതരാം. 3-ാമത്തെ ദിവസം ആളുകൾ വന്നു, പറയാൻ കഴിഞ്ഞില്ല. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. മുത്തുനബിയുടെ മനസ്സ് വേദനിക്കാൻ തുടങ്ങി. കാരണം ആളുകളാകെ അപവാദം പറയാൻ തുടങ്ങി. എന്താ പറയുന്നത്? മുഹമ്മദിന് ഇപ്പോ ഒന്നും പറയാൻ കഴിയുന്നില്ല, വഹിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്ന കാര്യമൊന്നും പറയാൻ കഴിയുന്നില്ല. മുഹമ്മദിനെ മുഹമ്മദിന്റെ ശൈത്താൻ കൈവിട്ടിരിക്കുന്നു, മുഹമ്മദിനെ മുഹമ്മദിന്റെ റബ്ബ് കൈവിട്ടിരിക്കുന്നുവെന്ന് കേട്ടപ്പോഴേക്ക് പ്രവാചകന്റെ മനസ്സ് വേദനിക്കുകയാണ്. ആ വേദനിക്കുന്ന മനസ്സിലേക്കാണ് മലക്ക് ജിബ്രീല് വഹിയുമായി വരുന്നത്. വന്നു പ്രഭാതം കൊണ്ട് തന്നെ സത്യം, ഇരുൾ മുക്കിയ രാത്രിയെ കൊണ്ട് തന്നെ സത്യം. മാവക്ക റബ്ബുക്ക, ആളുകൾ പറയുമ്പോ അങ്ങയെ അങ്ങയുടെ റബ്ബ് കൈവിട്ടിട്ടില്ല, അങ്ങയോട് ഈർഷ്യത കാണിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൽകഹഫിന്റെ ആയത്തുകൾ അവതരിച്ചു. പ്രവാചകൻ അപ്പൊ തന്നെ പറഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ 2 ആഴ്ചയോളം പ്രവാചകന്റെ മനസ്സ് വേദനിക്കുമായിരുന്നോ? നമ്മൾ മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, നിരവധി സംഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുമ്പോ, ഞാനൊക്കെ കുട്ടികളെ പഠിപ്പിച്ച കാര്യമുണ്ട്, സമസ്തയുടെ മദ്രസയില് 3-4 വർഷത്തോളം സമസ്തയുടെ മദ്രസയിലുണ്ടായിരുന്നു. അവിടുന്ന് കുട്ടികളെ പഠിപ്പിച്ച കാര്യം വേറെ മൗനത്തിൽ കൊണ്ടുപോയി ഒരുപാട് സഹാബികളെ കൊന്നു. പ്രവാചകൻ ദീന് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേച്ച സഹാബികളാ, പക്ഷെ വഞ്ചിച്ചു കൊണ്ടുപോയതായിരുന്നു. മുത്തുനബി അറിഞ്ഞില്ല, ഐഷാ ബീവിയുടെ മാല പോയത് അറിഞ്ഞില്ല, ഐഷാ ബീവിയെ പറ്റി അപവാദം പറഞ്ഞതറിഞ്ഞില്ല. ഇതൊന്നും കൊണ്ട് മുസ്ലിംക്ക് സാധാരണക്കാരനാവൂലട്ടോ. അങ്ങനെയുള്ള ചിന്താഗതിയും പുത്തം വാദമാണ് വിദാത്താണ്. ആ ചിന്താഗതിയും മുസ്ലിമീനെ സാധാരണക്കാരനാണെന്നാ പറയാറ്. ആര്? മുജാഹിദീങ്ങളല്ലോ. മുജാഹിദീങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ ദീനിൽ നിന്ന് പുറത്താ. കാരണം എന്താണ്? എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രവാചകൻ മുഹമ്മദ് നബി റസൂലാണ് എന്ന് പറയുന്നതിന് എന്തർത്ഥമാണത്? പക്ഷേ സാധാരണക്കാരനാണ് എന്ന് പറയുന്ന വിഷയം ഏതാന്ന് അറിയോ? ഇതാ മുത്തുനബീനെ അള്ളാന്റെ കോലത്തിലേക്ക് എത്തിക്കല്ലേ. അള്ള എല്ലാം അറിയും, മുത്തുനബിയും എല്ലാം അറിയും, അള്ളാഹു എല്ലാം കാണും. മുത്തുനബിയും നമ്മളതൊക്കെ കാണും. ഈ പറയുന്നതൊക്കെ അള്ളാഹു എല്ലാം കേൾക്കും, മുത്തുനബി നമ്മൾ ഈ പറയുന്നതൊക്കെ കേൾക്കുമെന്ന് പറയുമ്പോ അപ്പോ അങ്ങനെയുള്ള മനുഷ്യനല്ലോ പ്രവാചകൻ. കാരണം പ്രവാചകൻ പഠിപ്പിച്ച അത്തഹിയാത്തിൽ നമ്മളോട് പറയാൻ പറയുന്നത് എന്താ? അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ആദ്യം അബ്ദു എന്ന് പറയണം, അടിമ എന്ന് പറഞ്ഞിട്ടേ റസൂൽ പറയാൻ പാടുള്ളൂ. അപ്പൊ പ്രവാചകനെ പറ്റി ആദ്യം വിശ്വസിക്കേണ്ടത് അബ്ദു എന്നാണ്. അപ്പൊ റസൂല് മനുഷ്യനാണ് എന്ന് പറയുമ്പോ ചിരിക്കുന്ന, കരയുന്ന, വേദന അറിയുന്ന, ഭക്ഷിക്കുന്ന, കുടിക്കുന്ന, അങ്ങനെ പറയുന്നു. പക്ഷെ വൈദിയായ കാര്യം അറിയില്ല എന്ന് പറയുന്നത് അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലാത്തപ്പോൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായിരുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മാർഗദർശിയായി വന്ന പ്രവാചകനായിരുന്നു. ആ പ്രവാചകൻ അയബ് അറിയുമെന്നുള്ള വിശ്വാസം വിദ്യാർത്ഥാണ്. ആ പ്രവാചകനെ അപ്പടി തന്നെ പിൻപറ്റുക എന്നുള്ളതാണ് സുന്നത്ത്. ആ പ്രവാചകൻ എല്ലാം അറിയുമെന്ന് പറഞ്ഞിട്ട് മംഗൂസ് മോലെടുത്തിട്ട് ഇരട്ടക്കപ്പത്ത് ഓടുമ്പോഴാണ് പറയുന്നത് അത് വിദ്യാർത്ഥാണ്. കാരണം അച്ഛനില്ലാതെ അങ്ങേയോടെ ന്യായം ഞാൻ നബിയെ ഒരുപാട് പാപം ഞാൻ ചെയ്തു പോയി, അതുകൊണ്ട് അങ്ങയോട് ഇതാ പരാതിപ്പെടുന്നു. അപ്പൊ നബി നമ്മൾ പാപം പുറത്തിരുന്ന് വിശ്വസിക്കുമ്പോ അത് തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് മദ്ഹാണെന്നാണ്, ഇത് സലാത്താണ് എന്നുള്ള വാദം അവിടെ നിൽക്കട്ടെ. ഇതിന്റെ വിലയീകരമായ വശം നമുക്ക് പരിശോധിക്കണം ഇൻഷാല്ലാ. അപ്പോ അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചുമുള്ള വിശ്വാസത്തിൽ അള്ള വൈപറിയും മറ്റുള്ളവരും വൈപറിയും എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ചിന്താഗതിയാണ്. ഇനിയോ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അത് ഖുർആന്റെ താല്പര്യമാണ്. ഇത് പറയുമ്പോൾ നമ്മൾ കാണാം അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അത് സുന്നത്തിന് വിപരീതമാണ്. കാരണം എന്താ? പലപ്പോഴും സുന്നത്തും വിദഅത്തും പറയുമ്പോൾ ഗൗരവപരമായ ഈ വിഷയം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും നമുക്ക് പരാമർശിക്കാം. വളരെ ഗൗരവതരമായ ഈ വിഷയം പരാമർശിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. എന്നാ സഹായം തേടാം, പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ നമുക്ക് കാണാം അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഇന്ന് പുത്തൻ ചിന്താഗതി വെച്ച് പുലർത്തുന്ന പുത്തൻവാദികളുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് എന്താ? അള്ളാഹു അല്ലാത്ത ആളുകളോടും പ്രാർത്ഥിക്കാം എന്നാ തന്നെയാണ്. ഫതാവ മുഹീസിന എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 39-ാമത്തെ പേജിൽ നാം വായിക്കുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളോടും പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ്. പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ്. ഇത് കണ്ടോ സത്യധാര എന്ന് പറയുന്ന 2004 ജൂണിലുള്ള ഈ പുസ്തകത്തില് നാം വായിക്കുന്നത് മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥന നടത്തൽ അനുവദനീയമാണെന്ന സുന്നി വീക്ഷണം. സുന്നി എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ സമസ്തന്നെ പറയൂ. മുത്തുനബിന്റെ സുന്നത്തുണ്ടെങ്കിലല്ലേ സുന്നി എന്ന് പറയാൻ പറ്റൂ. അപ്പൊ സുന്നി വീക്ഷണം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നാണ്. എന്നാ വിശുദ്ധ ഖുർആൻ എന്താ നമ്മളെ പഠിപ്പിച്ചത്? 1, 2, 3 17 തവണയോളം നമ്മളെ ഹൃദയത്തോട് കൈചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പറയാറുള്ളൊരു വാക്യമുണ്ടല്ലോ, അച്ഛവനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്ന ആ പ്രാർത്ഥന നമ്മളെ കൊണ്ട് എന്തിനാ പറയിപ്പിക്കുന്നത്? പടച്ചവനെ, നീയല്ലാത്ത ഒരാളും പ്രാർത്ഥിക്കാൻ അർഹനില്ല എന്നാണ് അതിന്റെ സൂചന. അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ സൂചന. ഇത് നമ്മൾ പറയല്ല, കോഴിക്കോട് വലിയ കാവ് എത്തിക്കോയെ തങ്ങള് പരിഭാഷ. ആ പരിഭാഷയുടെ ഈ പാർട്ടിയുടെ അർത്ഥം എന്താ പറയുന്നത് നോക്കോ. നമ്മൾ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിൽ നിന്നും തന്നെ മറ്റാർക്കും യാതൊരു പങ്കുമില്ലാതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. അപ്പൊ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നാണ് ഈ ആയത്തിനും ഫലാഹിഅഹദ എന്നുള്ള ആയത്തിനുമൊക്കെ ഖുർആനിന്റെ തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്നത്. അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നുള്ള വാദം അത് പുത്തൻ വാദമാണ്. അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. റസൂലിന്റെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നിരവധി പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലാറില്ലേ? ആ പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ അള്ളാഹുവല്ലാത്ത ആരോടെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു ഔലിയയുടെ ഒരു നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുണ്ടോ? അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതും അതിന്റെ ഇടക്ക് ഒരടയാളനെ വെക്കുക എന്നുള്ളതും വെക്കാതിരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ഇടയാളനെ വെച്ച് ഹക്കും ജാഹും ബർക്കത്തും കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രവാചക ചര്യയ്ക്ക് വിപരീതമാണ്. ഒരൊറ്റ സഹീഹായ ഹദീസിൽ അങ്ങനെ വന്നിട്ടില്ല. നിരവധി സംഭവങ്ങൾ കേൾക്കട്ടോ, ഞാനൊക്കെ നിരവധി വാദങ്ങളിൽ വലിയ വാദങ്ങൾ കേട്ടോ, വളരെ അറിവ് കുറഞ്ഞ മനുഷ്യന് ആദ്യം പറഞ്ഞുതരാം. മുസ്ലിയാരെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിയാരുടെ അർത്ഥമേ നമുക്ക് വരും. മുസ്ലിയാർ എന്ന് പറഞ്ഞാല് പലരും മൗലവി എന്ന് പറഞ്ഞാൽ മതി മുജാഹിദ് എന്ന് പറയും. മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ആളാണ്, മുസല്ലി ഓർന്നാ പറയൽ. അത് അറബിയും മലയാളം കൂട്ടുള്ള പദമാണ്. അപ്പൊ നിസ്കരിക്കുന്ന ആളെന്നേ അർത്ഥമുള്ളൂ. അപ്പൊ പണ്ട് സമത്തയിൽ നിൽക്കുമ്പോ ഹക്കും ജാഹും വർക്കത്തോണ്ട് ചോദിക്കാം. അന്ധന് കാഴ്ചയില്ലാതായപ്പോ നബി പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തില്ലേ? അപ്പൊ ഹക്കും ജാഹും വർക്കത്തോണ്ടല്ലേ ചോദിക്കേണ്ടത്? ഇസ്രായേലിലേക്ക് മേറാജിലേക്ക് പോകുമ്പോ ആദ്യം ഇസ്രായേൽ നടത്തിയത് എന്തിനാ? ബൈത്തൽ മുഖത്തത്തിൽ പോയിട്ട് അവിടുത്തെ അമ്പിയാക്കളുടെ കബറിനെടുത്ത് പോയിട്ട് വർക്കത്തെടുത്തിട്ട് വേണം അങ്ങ് പോകാൻ. ഇങ്ങനെയൊക്കെ ഒരുപാട് ന്യായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിഷ്പക്ഷമായി പഠിച്ചു. വളരെ സത്യസന്ധതയോടുകൂടി പറയാം, ആരും എന്റെ ശബ്ദം കേട്ടിട്ട് ചിന്ന തിന്നതാണല്ലോ എന്ന് പറഞ്ഞ് ഓടി വരില്ല, എനിക്കറിയാം. പക്ഷെ ഒന്നറിയാം, എന്നോട് പടച്ചവൻ ചോദിക്കും, ഈ ജനങ്ങളുടെ ചോറ് തിന്നിട്ടാണ് ഞാൻ പള്ളി തർക്കിൽ കിതാബ് പഠിച്ചത്, ഈ ജനങ്ങളുടെ ചെലവിലാണ് ഞാൻ എന്റെ അധ്യായം പൂർത്തിയാക്കിയത്. പക്ഷേ കിതാബിൽ ഒരുപാട് സത്യങ്ങൾ പറഞ്ഞു കിടക്കുന്നത് ജനങ്ങൾ അറിയുന്നില്ല. എന്താണ് നമസ്കാര ശേഷമുള്ള സുന്നത്ത്? എന്താണ് ബാങ്കിന്റെ ഉടനെയുള്ള സുന്നത്ത്? എന്താണ് പ്രാർത്ഥനകളിലുള്ള സുന്നത്ത്? എന്താണ് മരിച്ച വീട്ടിലുള്ള സുന്നത്ത്? ഏത് സലാത്താണ് സുന്നത്തായ സലാത്ത്? ഇതൊക്കെ പള്ളി തർക്കുകളിൽ പഠിപ്പിക്കുന്ന കിതാബുകളിൽ പഠിക്കുമ്പോ പ്രിയമുള്ളവരെ വ്യക്തമായി ജനങ്ങളോട് ഇതാ കിതാബിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് വ്യക്തമായി പറയുവാൻ പലപ്പോഴും കഴിയാറില്ലായിരുന്നു. പലപ്പോഴും പഠിച്ചു കഴിഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോ നാട്ടാചാരങ്ങൾ ഒരുപാടുണ്ട്, ആചാരങ്ങളും മാമൂലുകളും ഒരുപാടുണ്ട്. ആ ആചാരങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങൾ പുതിയ പുതിയതുണ്ടാക്കുമായിരുന്നു. അതൊക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആചാരങ്ങൾ, പക്ഷേ അതിന് നേരെ വിപരീതമായിരിക്കും കിതാബിൽ പറഞ്ഞിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ കിതാബിൽ പഠിച്ച കാര്യങ്ങൾ ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് പടച്ചവൻ എന്നോട് ചോദിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട. നിങ്ങളോട് ചോദിക്കും, ഇതാ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? മുത്തുനബിയുടെ ചര്യ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പടച്ചവന്റെ സൃഷ്ടികർത്താവാണ്, എന്റെ സൃഷ്ടികർത്താവാണ്, എനിക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകിയതവനാണ്, എന്നെ പരിപാലിക്കുന്നതവനാണ്, എന്റെ കടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ചതവനാണ്. ഒരു ദിവസം 25,920 പ്രാവശ്യം ഞാൻ ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ അതിനുള്ള ഓക്സിജൻ സംവിധാനിച്ചു വെച്ചതവനാണ്. എനിക്ക് ജീവിതകാലം മുഴുവൻ കുടിക്കുവാനുള്ള വെള്ളം സംവിധാനിച്ചു വെച്ചതവനാണ്. അതുകൊണ്ട് ഞാനിനി എങ്ങനെ നന്ദി കാണിക്കണമെന്ന് ആലോചിക്കുമ്പോ പ്രവാചകന്റെ ചര്യ നീ ആലോചിക്കുമ്പോ അത് പഠിക്കുവാൻ വേണ്ടി നീ പ്രയാസപ്പെടുമ്പോൾ ആ പഠനത്തിലാണ് നീ മനസ്സിലാക്കുന്നത് ഇതാ വിദേശകൾ ഇന്നതാണ് സുന്നത്തിന്നതാണ് എന്ന്. പക്ഷെ പഠിക്കാൻ ആളുകൾ താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വലിയ വിരസനം വളരെ വലിയ തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന് പരിശോധിക്കണേ, പരിശോധിച്ചിട്ട് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മാത്രം നിങ്ങളത് പിൻപറ്റണേ. അപ്പോ ഹക്കും ജാഹും ബർക്കത്തും കൊണ്ട് ചോദിക്കാൻ പ്രവാചകന്റെ സുന്നത്തിൽ എവിടെയും ഇല്ല. ഇനി നിങ്ങൾ നോക്കിക്കോ, പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന നമ്മുടെ നിസ്കാര പ്രാർത്ഥന, നിസ്കാരമല്ലേ? നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനകളുമല്ലേ? അതിൽ നിന്ന് ഓരോരോ ആചാരങ്ങളുമായിട്ട് നമുക്കിങ്ങനെ പോകാം. ഏതൊക്കെയാണ് സുന്നത്ത്, ഏതൊക്കെയാണ് വിജയത്തി എന്ന് മനസ്സിലാക്കുവാൻ രാവിലെ സ്വബഹി വാങ്ക് പള്ളി ഇന്ന് കൊടുക്കാറുണ്ട് അല്ലേ? ആ സ്വബഹി വാങ്ക് കൊടുക്കുമ്പോ ഫസ്റ്റ് തന്നെ ചില പള്ളി എന്ന് കേട്ടാം മുഹമ്മദിൻ ആലി മുഹമ്മദ്, നല്ലൊരു സ്വലാത്തും ചൊല്ലിയിട്ടാണ് എന്ത് തുടങ്ങാം, ബാങ്ക് തുടങ്ങാം. അൽഹംദുലില്ലാ, സ്വലാത്തല്ലേ നല്ലതല്ലേ? ശരി, എല്ലാ വാദവും അങ്ങനെയാണ് നല്ലതല്ലേ എന്ന്. കള്ളുകൂടി വിജയത്തല്ല പ്രിയപ്പെട്ടവരെ, വ്യഭിചാരം വിജയത്തല്ല. വിജയത്ത് എന്താണെന്നറിയോ, വിജയത്ത് എന്ന് പറഞ്ഞാൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യം. റസൂലുള്ള സൂറത്തുൽ മാഇദയിൽ പറഞ്ഞതുപോലെ അല്യോമാക്കുമൽതുലക്കും ദീനക്കും അതുമന്തു അലൈക്കും നിഅമതി വറമീതുലക്കും ഇസ്ലാം ദീന, ഞാനിതാ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു കേട്ടോ, എങ്ങനെ ബാങ്ക് കൊടുക്കണമെന്ന് ഞാനിതാ പഠിപ്പിച്ചു തന്നിരിക്കുന്നു, നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഞാനിതാ പഠിപ്പിക്കുന്നു, എന്നോട് എങ്ങനെ സലാം പറയണം, എങ്ങനെ സലാത്ത് ചെല്ലണം ഞാനിതാ പഠിപ്പിച്ചു തന്നിരിക്കുന്നു, പുതിയതൊന്ന് കൊണ്ടുവരണ്ട കേട്ടോ. ഇത് പ്രവാചകൻ പഠിപ്പിച്ചെന്ന് പോയതാണ്. അപ്പൊ നല്ലതാന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് വിദഗത്ത്, അല്ലാണ്ട് തെറ്റായ കാര്യങ്ങളല്ല നല്ലതാന്ന് തോന്നുന്നത്. കാരണം എന്താ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഷാഫിഈ പണ്ഡിതനായ ഇബ്നുൽ ഹജർ ഹൈസമി തങ്ങൾ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ വിദഗത്താണ് തടയപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാ, കള്ളുകൂടിയാണോ, അല്ലെങ്കിൽ ബുദ്ധനദീനെ വെറുതെ തെരുവിളിക്കുന്ന എന്തെങ്കിലും പദ്യം തടയണമെന്നാണോ? അല്ല, അദ്ദേഹത്തിന്റെ ഫത്താവൽ കുബ്ര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫത്വകൾ അടങ്ങിയ ഗ്രന്ഥത്തിൽ ഈ ഒരു സ്വലാത്തിനെ പറ്റി പറയുന്നുണ്ട്. ഏത് ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ, വോളിയം 1 പേജ് 187 ഫത്താവൽ കുബ്രയിലെ അദ്ദേഹത്തോടുള്ള ചോദ്യത്തിൽ അദ്ദേഹം പറയാം, ബാങ്കിന് മുമ്പുള്ള സ്വലാത്ത് 129 പേജിലാണ് കേട്ടോ. അദ്ദേഹം പറയാം, ബാങ്കിന് മുമ്പുള്ള സ്വലാത്ത് ശരിയാണോ, അത് ചൊല്ലേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൽ അദ്ദേഹം പറയാണ്, വലം നറബി ശൈഇ മിൻഹ അത്തഹറുബു ലിസ്സലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്വലാത്ത് ചെല്ലുന്ന കാര്യത്തില് യാതൊരു തെളിവും നാം കണ്ടിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയാണ്, അതുകൊണ്ട് തന്നെ ഇത് സുന്നത്തല്ല, ഇത് ബിദഅത്താണ്, ഇത് തടയപ്പെടണം എന്ന്. ഏത് ബാങ്കിന് മുമ്പുള്ള സലാത്ത്. അപ്പൊ ബാങ്കിനിങ്ങനെ ഉറക്ക സലാത്ത് ചെല്ലുക എന്നുള്ളത് പ്രവാചകരുടെ സുന്നത്തല്ല, അത് തടയപ്പെടണമെന്ന് പറയാൻ കാരണം അത് തെറ്റായ ഒരു കാര്യമായതുകൊണ്ടല്ല, മറിച്ച് പ്രവാചകൻ അങ്ങനെ സലാത്ത് എല്ലാം പഠിച്ചിട്ടില്ല. ബിലാലെ ബാങ്ക് കൊടുക്കുക എന്ന് പറയുമ്പോ ആദ്യം സലാത്ത് ചൊല്ലിയിട്ട് ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്ന ഏതെങ്കിലും മറ്റൊരു ഹദീസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് സുന്നത്തായി അംഗീകരിക്കുമായിരുന്നു, പക്ഷേ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ വ്യക്തമായ പ്രമാണങ്ങളില്ലാത്തൊരു കാര്യം അത് നല്ലതാണെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് അത് ബിദഅത്തായി മാറുക. അതുകൊണ്ട് തന്നെ ബാങ്കിന് മുമ്പ് ആരെങ്കിലും സലാത്ത് ചൊല്ലി തുടങ്ങുകയാണെങ്കിൽ അത് ബിദഅത്താണ് എന്ന് നമ്മളല്ല, ഷാഫിഈ പണ്ഡിതനായ ഹൈത്തമി തങ്ങൾ പോലും പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഹദീസിൽ കണ്ടിട്ടില്ല എങ്കിൽ, വ്യക്തമായ പ്രമാണങ്ങൾ ഇല്ല എങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കും. മുജാഹിദീങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, സുന്നത്തിന്റെ കാര്യത്തിലെ ബിദഅത്തിന്റെ കാര്യത്തിലും മദ്ഹബിലേക്കല്ല അവരെ ചേർക്കുന്നത്. ഇത്രത്തോളം അന്ധമായി അനുകരിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് മുജാഹിദുകൾ മാത്രമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്നതും റസൂലിന് സ്നേഹമില്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ പ്രവാചകൻ എന്ത് നടക്കുമ്പോ നിങ്ങൾ എവിടെ പ്രകടനം നടത്തിയെന്ന് നിങ്ങളോട് ചോദിക്കുന്നത്, ആ വിഷയം വേറെ അങ്ങോട്ട് പോകുന്നില്ല അല്ലേ. പ്രവാചകനെ ഏറ്റവും കൂടുതൽ നിന്ദിക്കുന്നതാരാ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ കാണിച്ചു തന്ന സുന്നത്തില് ആ സുന്നത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് തോന്നുന്നതൊക്കെ ദീനാണെന്നും പറഞ്ഞ് ലോകത്തോട് കാണിച്ചു കൊടുക്കുമ്പോ പ്രവാചക പ്രവാചകനെ നിന്ദിക്കുന്നവരേറ്റവും കൂടുതൽ ഇവർ തന്നെയല്ലേ? അപ്പൊ സുന്നത്തെന്താണെന്ന് മനസ്സിലാക്കുകയും റസൂലുള്ള ചെയ്തോ അത് ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്നവർ മുജാഹിദീങ്ങൾ മാത്രമാണ്, വേറെ ആരുമില്ല. വേറെ ആരും ഇപ്പൊ റസൂലുള്ള കുനൂത്ത് ഓതിയിട്ടുണ്ടോ? സ്വഭിസ്കാരത്തിൽ അടുത്തതാണല്ലോ, കുനൂത്ത് ഓതിയിട്ടുണ്ടോ? സമസ്തയുടെ രണ്ട് രൂപത്തിലുള്ള പാഠപുസ്തകം എന്റെ കയ്യിലുണ്ട്. ഞാനതൊന്നും എടുത്തില്ല, ബാഗ് എല്ലാം തന്നെ കണക്കൂടുതലായതുകൊണ്ട്. രണ്ട് രൂപത്തിലുള്ള പാഠപുസ്തകം, ഒന്ന് ശാഫിഈകൾക്ക്, ഒന്ന് ഹനഫികൾക്ക്. ഹനഫി പാഠപുസ്തകത്തിൽ കുനൂത്ത് ഓതേണ്ടതില്ല, ശാഫിഈ പാഠപുസ്തകത്തിൽ കുനൂത്ത് ഓതണം. ഒരു സത്യവിശ്വാസി ഹബീബായ റസൂലുള്ളയോട് സ്നേഹമുള്ള ഒരു സത്യവിശ്വാസി, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തുണ്ടല്ലോ, പടച്ചവനുസരിക്കണമെന്ന്, ആ അനുസരിക്കാൻ പ്രവാചകൻ എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചെന്നല്ലോ, മുത്തിനബി സുഹയിൽ കുനൂത്ത് ഓതിയിട്ടുണ്ടോ എന്ന് നോക്കുന്നതാരാ? ഇവിടെ ആളുകൾ നോക്കുന്നത് ഷാഫി ഇമാം ഓതിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് ഓതാം. ഹനഫി ഇമാം ഓതിയിട്ടില്ലേ, നമുക്ക് ഓതണ്ട. മാലിക് ഇമാം ഓതിയിട്ടില്ലേ, ഓതണ്ട. ഹംബലി ഇമാം ഓതിയിട്ടില്ലേ, ഓതണ്ട. അങ്ങനെ കുറെ ആളുകളുണ്ട്. പക്ഷേ മുജാഹിദുകൾ മാത്രം ഇതാ മുത്തിനബി ഓതിയിട്ടുണ്ടോ, സഹീഹായ ഹദീസ് ഉണ്ടോ? സഹീഹായ ഹദീസ് ഇല്ലെങ്കിൽ എന്നാതങ്ങ് വേണ്ട, അങ്ങ് ഒഴിവാക്കാം. എന്തുകൊണ്ട്? പ്രവാചകനെ സ്നേഹിക്കുന്നത് കൊണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ, അല്ലാഹുവിനോടുള്ള പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് മുത്തിനബി ചെയ്തില്ലേ കുനൂത്ത് ഒഴിവാക്കി. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? കുനൂത്ത് നല്ല പ്രാർത്ഥനയാണ്. പ്രശോനെ എന്നെ ഹിദായത്തിലാക്കണേ അല്ലാഹുനീസ്, എനിക്ക് സുഖം നൽകണേ. എനിക്ക് നല്ല പ്രാർത്ഥനയാണ്, പക്ഷെ എന്തേ ഉപേക്ഷിക്കാൻ കാരണം? ഇതാ മുത്തിനബി ഓതിയില്ല പോലോ, അത് ബിദഅത്താണ് എന്ന് ചില ഹദീസുകളിൽ കാണുന്നു. അതുകൊണ്ടങ്ങ് ഉപേക്ഷിച്ചു. ഓതണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം രാവിലെ തന്നെ എണീച്ചിട്ട് ഹിദായത്തിന് എല്ലാവരും കൂടി ചോദിക്കല്ലേ, ഫാത്തിഹയിൽ വേറെ ഉണ്ട്. അപ്പോ പ്രവാചകന്റെ ചര്യയിൽ ഇല്ലാത്തതുകൊണ്ട് അതും അങ്ങ് ഉപേക്ഷിച്ചു. ഇനിയും ഇങ്ങനെ വന്നിട്ട് നമുക്ക് കാണാം. നമസ്കാരത്തിന് ശേഷം എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് കൂട്ടമായി പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഈ സംവിധാനത്തെ പറ്റി ഞാനൊക്കെ പഠിച്ച പള്ളിവർത്തന്റെ കിതാബുകളിൽ 10 കിതാബ്, അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ തോപ്പ, മൊത്തതിൽ മൊയിൽ, മഹല്ലി, വലിയ തോപ്പ, ഇങ്ങനെ എല്ലാ ചർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എന്താ പറയുന്നതെന്നറിയോ? അത് പച്ച മലയാളത്തിൽ മൊത്തതിൽ മൊയിലിന്റെ ഒക്കെ പരിഭാഷ വായിക്കാൻ നമുക്ക് കിട്ടും. അതൊക്കെ ഒന്ന് വായിച്ചൊക്കെ നമുക്ക് കാണാം. എന്താന്ന് പറഞ്ഞാൽ, നിസ്കരിച്ച ഉടനെ സഹീഹുൽ ബുഖാരി നമ്മുടെ ഹദീസ് വായിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖൂദു ഇല്ലാ മിഖ്ദാറ അല്ലാഹുമ്മ അന്ത സലാം മിൻക സലാം തബാറക യാദൽ ജലാലി വല്ലിക്കറാം എന്ന് പറയുന്ന ആ കദറല്ലാതെ ഇരിക്കാറില്ല എന്നുള്ള ഹദീസുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ ഷാഫിഈ മദ്ഹബിന്റെ ഈ ഗ്രന്ഥങ്ങളിൽ സുന്നത്തായ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ ആളുകൾ ചെയ്ത് നോക്കണ്ട, നാട്ടാചാരം നാട്ടാചാരം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ സുന്നത്താക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളെ വെറുപ്പിക്കാതെ കൊണ്ടുപോകാം. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കിതാബുകളിൽ എന്താ ഉള്ളതെന്നറിയോ? ഇതാ നമസ്കരിച്ച ശേഷം ഞാനിത് വായിച്ചുതരാം. നമസ്കാര ശേഷം ഉടനെ എഴുന്നേറ്റ് പോകുന്നതാണ് ഉത്തമം. ആ ഉത്തമം ഉപേക്ഷിക്കുകയാണെങ്കിൽ തിരിഞ്ഞിരിക്കലാണ് നല്ലത്. എന്നിട്ടോ പതുക്കെ ദിക്റും ദുആയും ചൊല്ലണം, പതുക്കെ ആയിരിക്കണം എന്നർത്ഥം. അപ്പൊ ഉറക്കെ ചെല്ലാൻ പാടില്ല. അത് തന്നെ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കും തെളിവില്ല, എവിടെയും പറയുന്നില്ല. ഇനി മാറിയിരിക്കണം എന്നുള്ളത് കൊണ്ട് ദിക്റും ദുആയും വേണ്ട എന്നില്ല. എവിടത്തേക്കാണോ മാറിയിരുന്നത് അവിടെ ഇരുന്നിട്ട് ദിക്റും ദുആയും ചൊല്ലണം ചെയ്യണം. അപ്പൊ പ്രാർത്ഥിക്കണം, ദിക്റ് ചൊല്ലണം, ഇതൊക്കെ ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കണം. കൂട്ടമായിട്ടുള്ളൊരു പ്രാർത്ഥനയ്ക്ക് റസൂലുള്ള ഇസ്റാ മുതൽ മരിക്കുന്നത് വരെ ഒരുപാട് തവണയല്ല, മരിക്കുന്നത് വരെ മുഴുവൻ നമസ്കാരങ്ങളും ജമാഅത്തായി നമസ്കരിച്ചില്ലേ? ഒരു നമസ്കാരത്തിന് ശേഷമെങ്കിലും തിരിഞ്ഞിരുന്നിട്ട് ഉറക്ക പ്രാർത്ഥിച്ചിട്ട് സഹാബത്ത് അമീൻ പറഞ്ഞതായിട്ട് സഹീഹായ ഒരു ഹദീസും അതുകൊണ്ട് സുന്നത്താണെന്ന് പറയുന്ന ഉദ്ധരണിയും നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? എവിടെയും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് സുന്നത്തിനെ സ്നേഹിച്ചുകൊണ്ട് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന അങ്ങ് ഒഴിവാക്കിയിട്ട് ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കണേ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് പകരം ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കണം. ഇനിയോ അതൊക്കെ ഞാനീ പറഞ്ഞതുപോലെ എല്ലാ ഗ്രന്ഥങ്ങളിലുമുണ്ട്. ഫത്വൽ മൈനിലൊക്കെ മറ്റു മലയാളത്തിലുള്ള പരിഭാഷ വാങ്ങി വായിച്ചാൽ നമുക്ക് അതിലൊക്കെ കാണാം. അപ്പോ ഇതാണ് സുന്നത്തിന്റെ വിഷയത്തിൽ നമസ്കാരത്തിന് ശേഷം വിധികളുണ്ട്, പ്രാർത്ഥനകളുമുണ്ട്. അതൊക്കെ ഒറ്റക്കൊറ്റക്ക് പതുക്കെ നിർവഹിക്കണം. ഞാനേ ഇപ്പൊ നെല്ലിക്കുന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച പോയി കാസർഗോഡ് ഒരു പ്രഭാഷണത്തിന്. അവിടെ നെല്ലിക്കുന്ന റോസ് എന്നുള്ള ഭയങ്കരമായൊരു റോസ് ഉണ്ട്. അവിടെയൊക്കെ എന്താ പ്രശ്നം എന്നറിയോ? റോസൊക്കെ ലാസ്റ്റ് പറയാം, 24,000 രൂപയുടെ ബൾബാണ് ഉള്ളാളം റോസിന് കത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാനന്ന് പോയ സന്ദർഭത്തിൽ ഒരു പള്ളി മുഴുവനും ഡെക്കറേഷൻ ബൾബാ. മുത്തലിബിന്റെ സമുദായം നിങ്ങൾ ആലോചിക്കണം. അപ്പോ ആ ഉറൂസ് നെല്ലിക്കുന്ന ഉറൂസ് നടക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് ഫസ്റ്റ് തന്നെ ഈ മുജാഹിദുമായിട്ട് അടുപ്പം വരാൻ കാരണം മുജാഹിദീങ്ങൾ വന്നിട്ട് ഞാൻ നിൽക്കുന്ന പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എല്ലാത്തേ റബീലവല് നബി ജനിച്ചതിന് എന്താ തെളിവുള്ളത്? കാരണം ഹിജ്റ ഉണ്ടാക്കുന്നത് തന്നെ മുറകിലാവുന്നില്ല, അതിന്റെ മുമ്പ് ഈ കലണ്ടറിനുണ്ടായിരുന്നു. ഹിജ്റ പോയതിനു ശേഷമല്ലേ മുഹറം തുടങ്ങുന്നത്? ഇങ്ങനെ ഒരുപാട് കൊന ചോദ്യങ്ങൾ. അക്കൂട്ടത്തിലാണ് റജബി ഹുസൈൻ എവിടെയാ മൗലവി തെളിവെന്ന് ചോദിച്ചു. ഞാൻ നീ തെളിവുണ്ടല്ലോ, മഹാന്മാരൊക്കെ എന്ത് മഹാന്മാർ മുത്തനവി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ടാവും, ഇല്ലാതെ അവരൊക്കെ ചെയ്യോ? എന്നാ ശരി പറഞ്ഞേരിയെന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഇതൊന്നും നിങ്ങളൊക്കെ പഠിച്ചിട്ട് വലിയ വലിയ ഉസ്താദന്മാരൊക്കെ ഇല്ലേ, ഓർക്കൊന്നും ഇതൊക്കെ സുന്നത്താണ് ഇതൊക്കെ വിധത്താണെന്ന് തിരിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഈ ഉള്ളവനും പണ്ടങ്ങനെ തന്നെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ പലതും കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് വിപരീതമായി ചിന്തിക്കാൻ പാടില്ല എന്നായിരുന്നു. പക്ഷേ ചിന്തിച്ചു തുടങ്ങിയപ്പോ നമ്മളൊക്കെ ഒരു വിശ്വാസമുണ്ട്, ഉസ്താദുമാർക്ക് എന്തെങ്കിലും തിരിയുമെന്നുള്ളത്. എന്തെങ്കിലും തിരിയാതെ ഇതൊന്നും ചെയ്യാൻ പറയില്ല, എന്തെങ്കിലും മനസ്സിലാവാതെ ഇതൊന്നും ചെയ്യാൻ പറഞ്ഞിരില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഇവരെ ശല്യം സഹിക്കാതെ ആയപ്പോൾ പല ഉസ്താദുമാരടുത്തേക്ക് കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫതുൽമീം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊന്നും ഹദീസ് ഉണ്ടാവില്ല. മുജാഹിദീങ്ങൾ വന്നിട്ട് ആദ്യം ചോദിക്കുക, മുത്തലിബ് ചെയ്തതായിട്ട് ഹദീസ് ഉണ്ടോന്നാണ്. നമ്മളവിടെ ഹദീസ് പഠിക്കുന്നത് ഈ കർമാശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഇമാമിങ്ങളുടെ വകയായിട്ടുള്ള ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോ പ്രജവിധത്തേലുള്ള ഹദീസ് തേടി പോകുന്നത് ഈ ഉറൂസ് നടക്കുന്ന വലിയ കോളേജുള്ള സ്ഥലത്താണ്. അവിടുന്ന് പറഞ്ഞു, ഈ എന്താ വഹാബിയോട് തെളിവ് ചോദിച്ചു വരുന്നു? നമ്മൾ പൊന്നാനിയിൽ നിന്ന് കാണിച്ചു തന്നോ അത് പ്രകാരം മുന്നോട്ട് പോവുക. നിസ്കാരത്തിന് ശേഷം 10 ലായിലായിലുണ്ട്, എവിടെയെങ്കിലും ചെല്ലാൻ പറഞ്ഞതായിട്ട് കിതാബിലുണ്ടോ? പക്ഷെ നമ്മളെന്താക്കുന്നു, അത് പൊന്നാനിയിൽ നിന്ന് കാണിച്ചു തന്നോ അതുപോലെ മുന്നോട്ട് പോകണം. വഹാബികളോട്ട് തെളിവ് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു. ഒരു ഉസ്താദ് പറഞ്ഞത് ദേഷ്യം പിടിച്ച് അങ്ങോട്ട് പോയി. വേറെ ഉസ്താദ് പറഞ്ഞു, ഉണ്ട് അത് എക്കത്തുള്ള സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തൈമിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ഉദ്ധരണികളൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കി. ഏതോ ആവട്ടെ, അപ്പോ നമസ്കാരത്തിന് ശേഷം 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് അദ്ദേഹത്തിന്റെ നാവ് കൊണ്ടോ നീ അവിടെ ഇല്ല എന്നൊരു പരിപാടി. അത് മാത്രമല്ല, നമ്മളൊന്ന് വായിക്കണം ഫത്വമുഈനിൽ. ആ അതിന്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ കാണുന്നത് പള്ളികളിൽ വെച്ച് ഉറക്ക വിക്രം ദുആ ചൊല്ലുന്നത് പോലും നിഷിദ്ധമാണ്, ഹറാമാണെന്നാണ്. എങ്ങനെയാണെങ്കിൽ നിസ്കരിക്കുന്നവർക്ക് തശ്വീശ് ഉണ്ടാക്കുന്ന രൂപത്തിലാണെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലാണെങ്കിൽ ഹറാമാണെന്നാണ്. നമ്മളൊക്കെ പള്ളികളിൽ ചില പള്ളികൾ പോയി നോക്കും, മസ്ബൂക്കായിട്ട് ഇങ്ങനെ എണീച്ചാൽ ഉറക്കെ ഉണ്ടാവും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നു. ഞാനിതൊക്കെ എന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഇപ്പോഴും നല്ല ബന്ധത്തിലുള്ള ഉസ്താദുമാരോട് പറയാറ്, ഇതൊക്കെ നമ്മൾ എന്തിനായി സമൂഹത്തെ കൊണ്ട്? അപ്പൊ അയാളെന്നോട് പറയും, ഞാനതിനെ പഠിച്ചു അതില്ലാറുള്ളൂ. സമൂഹത്തിനോട് പഠിപ്പിക്കാതെ എന്താ? ഈ സമൂഹത്തിനോടല്ലേ പറയേണ്ടത് അങ്ങനെ ഒരു ദിക്കിൽ പഠിപ്പിച്ചെന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും ഉന്നതമായ ദിക്റാണ്. പക്ഷെ 10 എണ്ണം ചെല്ലണം, അത് ഉറക്ക തന്നെ ചെല്ലണം, അത് കൂട്ടമായി ചെല്ലണം എന്നുള്ളൊരു നിയമം ഏത് സുന്നത്തിലാണുള്ളത്? പ്രവാചകനെ സ്നേഹിക്കുന്നവര് ആ പ്രവാചകനെ സ്നേഹിക്കുന്നതോടൊപ്പം ചര്യ പിമ്പറ്റുവാൻ നിഷ്കർഷ കാണിക്കുന്നവര് സുന്നത്തിനെ സുന്നിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഈ ചര്യ എവിടെയെങ്കിലും കാണണം. കാണാത്തിടത്തോളം അങ്ങ് ഒഴിവാക്കിയിട്ട് പ്രവാചകന്റെ ചര്യ ഉണ്ടല്ലാത് പതുക്കെ ഈ 33 ഒക്കെ ചൊല്ലി ദുആ ചെയ്ത് പിരിയുന്ന ചര്യ, ആ ചര്യ മാറ്റിവെച്ചുകൊണ്ടാണ് പുതിയൊരു വിദേശത്ത് വരുന്നത്. അതുകൊണ്ട്